കോട്ട അമ്മാട്, പത്ത് പുട്ടാനമ്മാട്, കണ്ണാല ചിരിച്ച കണ്ണാല അണച്ച പിന്നാല കാല വാരിട്ട പട്ടുക്കോട്ട അമ്പാട്, ഉള്ളുക്കുള്ള എന്നാട് കൊല്ലാതെ ചിരുക്കി പൊന്നാട്ടം നിനുക്കി പിന്നാടി പള്ളം പരിപ്പായ്. പട്ടുക്കോട്ട അമ്മാട്, പാത്തു പുട്ടാനമ്മാട്, കണ്ണാല ചിരിച്ച കണ്ണാല അണച്ച പിന്നാല കാല വാരിട്ട പട്ടുക്കോട്ട അമ്മാട്, മുഴുക്കുള്ള ചെന്നാട് അച്ചൊല്ലാതെ നിരുക്കി പൊന്നാട്ടം നിനുക്കി പിന്നാടി പള്ളം പരിപ്പാ. കേടിപ്പയ നാടകം പോട്ടാ, ചോടിക്കേളി സമ്മതം കേട്ടാ. കേടിപ്പയ നാടകം പോട്ടാ, ചോടിക്കേളി സമ്മതം കേട്ടാ. അമ്മാള് വന്നാളെ നമ്പി, അന്താള് വിട്ടാലെ കമ്പി. ആമ്പിളക്കു കാത് കുത്ത പാത്ത, ആമ്പിളക്കു കാത് കുത്ത പാത്ത. നാടറിഞ്ച പോക്കിരിതാ നാനറിഞ്ച അമ്മാള്, ഒട്ടിക്കിട്ട വെട്ടിക്കിട്ട ഓണക്കെന്ന സുമ്മാള്. പട്ടുക്കോട്ട അമ്മാള്, പാത്തുവിട്ടാനമ്മാള്, കണ്ണാല സിറിച്ച കണ്ണാല അണച്ച പിന്നാല കാള വാരിട്ട പട്ടുക്കോട്ട അമ്മാള്. ഉള്ളുക്കുള്ള എന്നാള് കൊല്ലാതെ സിറുക്കി പൊന്നാട്ടം നിറുക്കി പിന്നാടി പഴം പരിപ്പ. പാസമുള്ള തമ്പിയെ പോലെ പാത്തിരിക്ക ആയിരം ആള്, പാസമുള്ള തമ്പിയെ പോലെ പാത്തിരിക്ക ആയിരം ആള്. അപ്പോതും ഇപ്പോതും ഏച്ച, എപ്പോതും ചെല്ലാത്ത പാച്ച. நான் நினைச்ச மாட்டுக்கு வெகுருவே, நான் நினைச்ச மாட்டுக்கு வெகுருவே. கதையும் என் கதையும் ஊரறிஞ்சா என்னாகும், பாம்புக்கு ஒரு கால் இருந்த பாம்பறியும் என்னாலும். பட்டுக்கோட்ட அம்மாடு, பத்து புட்டான் அம்மாடு, கண்ணால சிரிச்சா கண்ணால அணைச்சா பின்னால கால வாரிட்ட பட்டுக்கோட்ட அம்மாடு. உள்ளுக்குள்ள என்னாடு சிறுக்கி பொன்னாட்டம் மினுக்கி பின்னாடி பள்ளம் பறி.